അടുത്ത് ഗേഹേ കഹ 42 പേജ് ഇതിലാണെങ്കിൽ ഗേഹേ കർത്തരി ഗ്രഹ കഹ സ്യാത് ഗൃഹാദി ധാന്യാദികമിതി ഗൃഹം. ഗ്രഹ ഉപാദാനം കപ്രത്തെയും വരുന്നു. ഗൃഹാതീതി ഗ്രഹം, ഗ്രഹയിൽ നിന്ന് കപ്രത്തെയും വന്നു കഴിഞ്ഞാൽ കിത്തായി, ഗ്രഹ കിത്തായി ഉണ്ടായ സൂത്രം വരുന്നു. ഗ്രഹിജ്യ വൈവ്യതി വഷ്ടിവ്യതി പൃച്ഛതി പൃച്ഛതി ഭജതിന സംപ്രസാരണം വന്നു. സംപ്രസാരണാശ്ച പൂർവരൂപം ഗൃഹ ആ ഗൃഹ പ്രാദീസഞ്ജ സ്വദ്ഗത്തെ ഗൃഹം നംസലിംഗമാണത്. നമ്മൾ ഗൃഹം എന്ന് കൊടുത്തു. പിന്നെ കർത്തരികൃത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്തരർത്ഥത്തിലാണതാണ്. ഗൃഹാതീതി ഗ്രഹം, ഗ്രഹിക്കുന്നത് സ്വീകരിക്കുന്നതാണ് ഗ്രഹം. വീട് എന്തിനു സ്വീകരിക്കുന്നു? എല്ലാം സ്വീകരിക്കുന്നു. എന്നാ ധാന്യാധികം ഗേഹേ കർത്തരി ഗ്രഹ സൂത്ര ഗേഹ എന്ന് പറഞ്ഞിരിക്കുന്നത് അർത്ഥത്തെ പറഞ്ഞിരിക്കുകയാണ്. ഗ്രഹം എന്നർത്ഥം ധാതു ഗ്രഹ ഉപാസന രൂപം ഗൃഹം. ഗ്രഹം ഗ്രഹം നമ്മൾ പറയും, പക്ഷെ ഗൃഹം ഋഗാണ്. ഗൃഹം ആണ് ഗേഹേ കർത്തരി ഗ്രഹ. ഗ്രഹ എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേക ഗ്രഹ എന്ന് പറഞ്ഞാൽ ഗ്രഹ ഉപാദാന എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് എന്നർത്ഥം. ഗൃഹാദി ധാന്യാദിയുടെ ഗ്രഹം താത് സ്ഥ്യാത് ഗൃഹാഹ ധാരാഹ തത്ര തിഷ്ഠതീതി തസ്ഥ തസ്യ ഭാവം താസ്ഥ്യം തസ്മാത് താസ്ഥ്യാത് തത്ര തിഷ്ഠതി എന്നുള്ള അർത്ഥം അവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്നുകൊണ്ട് എന്താണ് ഗ്രഹശബ്ദത്തിന് ഭാര്യ എന്ന് അർത്ഥമുണ്ട്. ധാര ഭാര്യ ഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്നു. ധാരാശബ്ദം പോലെ തന്നെ അത് ബഹുവനം. അങ്ങനെ ഗ്രഹാഹ ധാരാഹ അത് ലാക്ഷണിക പ്രയോഗം അങ്ങനെ പ്രയോഗിക്കുന്നു. ഗ്രഹശബ്ദമാണ് ശ്രദ്ധിക്കുന്നത്. അതേ ശബ്ദം രക്ഷണാവൃത്തിയിലൂടെ ഭാര്യയെ ബോധിപ്പിക്കുന്നു. ഗൃഹാഹ എന്ന് പറഞ്ഞാൽ, ഗൃഹാഹ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് അർത്ഥമുണ്ട്. ബഹുവചനം ധാരാപുരാണ്. ധാരേഷ്വപി ഗൃഹാഹ അമരകോശം താഴെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു 44-ാമത്തെ പേജില് കർമ്മണ്യൺ, ഇത് പ്രധാനപ്പെട്ടതാണ്, ധാരാളം പ്രയോഗിക്കുന്നതാണ്. കർമ്മണ്യുപദേ ധാതു രൺ പ്രത്യേക സ്യാത്. ഉപപദ സമാസ കുംഭം കരോതീതി കുംഭകാര. കുംഭം കരോതി ലൗകിക വിഗ്രഹം. കുംഭത്തെ ഉണ്ടാക്കുന്നവനാണ് ആര്? കുംഭകാര. ഇവിടെ കർമ്മം ഉപോധം വരികയേ. ഉപോച്ചരിതം പദം ഉപപദം. ഉപോച്ചരിതം പദം ഉപപദം. ഉപ എന്ന് പറഞ്ഞാൽ സമീപം. ഇപ്പൊ സമീപ ഉച്ചരിതം പദമാണ് ഉപപദം. സമീപത്തിൽ ഉച്ചരിച്ച പദത്തെ ഉപപദം എന്ന് പറയുന്നു. ഉപപദം പൂർവത്തിലായിരിക്കും പ്രയോഗിക്കുന്നത്. അപ്പൊ കുംഭം ഇവിടുത്തെ ഉപപദമാണ്. കർമ്മണ്യുപപദേ ധാതോഹോ ധാത്വധികാരമാണ്. തുടക്കത്തിൽ പറഞ്ഞു, കൃത്യപ്രത്യയത്തിന്റെ ആദ്യം പറഞ്ഞു എന്താണോ ധാതോഹോ ഉണ്ട്. ധാതുവിൽ നിന്ന് എന്ത് വരുന്നു? അണ് പ്രത്യയം വരുന്നു. പക്ഷേ ലൗകിക വിഗ്രഹത്തിൽ എന്താണ്? കുംഭം കരോതി എന്ന് പറയുന്നു. അപ്പോൾ ലൗകിക വിഗ്രഹത്തിലല്ല സമാസം വരുന്നു. പിന്നെയോ അലൗകിക വിഗ്രഹത്തിൽ. അപ്പൊ കരോതി എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണോ? കരോതി ഏതർത്ഥത്തിലാണ്? കർത്തൃർത്ഥത്തിൽ. അപ്പൊ കുംഭം, സുബന്ധവും, കരോതി, തിങ്ങന്തുമായിട്ട് സമാസം വരൂ. വരൂ. കുംഭവും കരോതിയായിട്ട് സമാസം വരത്തില്ല. അപ്പൊ സമാസം വരേണ്ടത് ഇവിടെ കരോതിയിലല്ലോ, ഇവിടെ അലോക വിഗ്രഹത്തിലാണ്. അപ്പോ കുംഭ കൃ എന്നിരിക്കുമ്പോ ഇവിടെ എന്താണ് പറയുന്നത്? കർമ്മണി അൺ. കർമ്മം ഉപപദമായിരിക്കുമ്പോൾ ധാതു നണ് പ്രത്യം വരുമെന്ന് പറഞ്ഞു. കർമ്മമായി കുംഭം, കർമ്മം ഉപപദമായിരിക്കുമ്പോൾ ധാതുവിൽ നിന്ന് കൃ, ധാതുവിൽ നിന്ന് ഏത് ധാതുവിൽ നിന്നും വരാം. പക്ഷെ പുറത്തിലിരിക്കുന്ന എന്തായിരിക്കണം? കർമ്മമായിരിക്കണം. അപ്പൊ പൂർവത്തിലൊരു കർമ്മം ഇരുന്നു കഴിഞ്ഞാൽ ഏത് ധാതുവിൽ നിന്നും ഉണ്ട് പ്രത്യം വരാം. ഇപ്പൊ കുംഭ കൃ അണ്ണു വന്നാ എന്തുവരും? അച്ഛനെടുത്തി വന്നു വരുന്നു കുംഭകാര. അവിടെയാണ് സമാസം ആവശ്യമായി വരുന്നത്. അപ്പൊ ഇവിടെ വൃത്തിയിൽ പറഞ്ഞു എന്താണ്? കർമ്മണി ഉപപദേ എന്ന് പറഞ്ഞു. ഈ ഉപപദം എവിടുന്ന് വന്നു? അത് അധികാരസൂത്രം. തത്ര ഉപപദം സപ്തമീസ്ഥം. ആ അധികാരത്തിൽ ഉപപദം ഇവിടെ വരുന്നു. എന്തുപറയുന്നു? കർമ്മ ഉപപദമായിരിക്കേ. ധാതോഹോ എന്ന് പറയുന്ന അധികാരസൂത്രം കഴിഞ്ഞ് തൊട്ടടുത്ത് വരും. തത്ര ഭഗതം സപ്തമീസ്ഥം. ധാതു എന്ന് പറയുന്ന ധാതോഹോ അധികാരസൂത്രമായതുപോലെ തത്ര ഭഗത സപ്തമീസ്ഥവും അധികാരസൂത്രമാണ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോകണം. കാരക എന്ന സമാസത്തിൽ പറഞ്ഞു അവിടെ കൊടുത്തിട്ടുണ്ട്. തത്ര ഉപപദം സപ്തമീസ്ഥം, അതിന്റെ നമ്പർ നോക്കുക. 3192. അപ്പൊ 91 ഏതാണ്? ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ടാണ് ചോദിച്ചത്. ധാതോഹോ അത് കഴിഞ്ഞാണ് തത്ര ഭൂത സപ്തമീസ്ഥം. അതിന്റെ വൃത്തി സപ്തമ്യന്തേ പദേ കർമ്മണി ഇത്യാദോ വാച്യത്വേന സ്ഥിതം കുംഭാതി. തദ്വാചകം പദം ഉപവദസംജ്ഞം സ്യാത്. തസ്മിൻശ്ച സതി ഏവ വക്ഷ്യമാണഃ പ്രത്യയഃ സ്യാത്. അതായത് സൂത്രത്തിൽ രണ്ട് വാക്യങ്ങളാണ്. ഇതിൽ 530 പേജാണ് ഈ പുസ്തകത്തിൽ. തത്രഭൂത സപ്തമീസ്വം എന്ന് പറയുന്ന 530. രണ്ട് വാക്യങ്ങളാണ്. ഒന്ന് തത്ര, അതിൽ നിന്നൊരു വാക്യത്തെ ഉണ്ടാക്കും. രണ്ടാമത്തത് ഉപപദം സപ്തമീസ്ഥം. അത് സ്പഷ്ടമാണ്, സപ്തമീസ്ഥം ഉപപദം എന്നാണ്. നിങ്ങളുടെ പുസ്തകം ഇരിക്കുന്നതിന്റെ പേജ് നമ്പർ നോക്കണം. ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ ആയപ്പോ 97. സപ്തമീസ്ഥം, സപ്തമി എന്ന് പറയുന്നോണ്ട് എന്താ അർത്ഥം കൊടുക്കണം? സപ്തമ്യന്തം. സപ്തമ്യന്തം സ്ഥിതി ചെയ്യുന്നത് സപ്തമ്യന്തം എന്തായിരിക്കും? സപ്തമ്യന്തം എന്തായിരിക്കും? പദം. പദത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്തായിരിക്കും? പദത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്താ അർത്ഥം? പദത്തിൽ എങ്ങനെ അർത്ഥസ്ഥിതി ചെയ്യും? ഘടം അർത്ഥമാണ്, ഘടം ശബ്ദമുണ്ട്. ആ അർത്ഥം പദത്തിൽ എങ്ങനെ സ്ഥിതി ചെയ്യും? വാച്യവാചക സംബന്ധത്തിൽ അതെല്ലാം വ്യാഖ്യാനത്തിലുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ പിന്നെ വായിച്ചു നോക്കുന്നു മനസ്സിലാവും. ബാലമനോരമ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി, അതിനകത്തെല്ലാം ഉണ്ട്. ഇപ്പോഴിരുന്നാലും വായിക്കാൻ ശ്രമിക്കും. വാച്യവാചക സംബന്ധത്തിലിരിക്കും. അതിനിവിടെ പറഞ്ഞിരിക്കുന്ന വാച്യത്വ സംബന്ധത്തിൽ, വാച്യത്വ സംബന്ധത്തിൽ പദത്തിലിരിക്കുന്നതാണ് അർത്ഥം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഉപപദം സപ്തമീസ്ഥം. സപ്തമീസ്ഥം എന്ന് പറയുന്നത് അർത്ഥമാണെന്ന് കിട്ടി. അതിനെ ഉപപദമാക്കാൻ പറ്റുമോ? കുംഭം കരോതി എന്ന് പറയുന്നിടത്ത് കൃതധാതുവിന്റെ പരത്തിൽ അണ്ണു വിധിക്കുമ്പോൾ സപ്തമീസ്ഥമായ കുംഭത്തെ അടുത്ത് വച്ചിട്ടാണോ? അല്ല, നടക്കുന്ന കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിന്റെ വാചകം, അതിന്റെ വാചകം നടക്കണം. അപ്പൊ അർത്ഥാത് എന്തുവരും? സപ്തമീസ്തം എന്ന് പറയുമ്പം സപ്തമ്യന്ത പദങ്ങളെന്ന് കിട്ടും. പക്ഷേ ഇത്തിരി വളഞ്ഞ വഴിയാണ്. സപ്തമ്യം എന്ന് പറഞ്ഞാൽ സപ്തമ്യന്തം, സപ്തമ്യന്തം എന്ന് പറയുമ്പോൾ പദം, സപ്തമീസ്തം എന്ന് പറയുമ്പോൾ പദത്തിൽ സ്ഥിതി ചെയ്യുന്നത്, പദത്തിൽ സ്ഥിതി ചെയ്യുന്ന അർത്ഥം. ഏത് സംബന്ധത്തിൽ? വാച്യവാചക സംബന്ധത്തിൽ. ചുരുക്കത്തിൽ എന്താണോ? സപ്തമ്യന്തത്തിൻ്റെ വാച്യമായി സപ്തമീസ്തം. പക്ഷേ അർത്ഥത്തിൽ നിന്ന് അർത്ഥത്തെ ഉപപദമാക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അർത്ഥത്തെ സൂചിപ്പിക്കുന്ന വാചകം. കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാൽ, സപ്തമ്യന്തമായ പദം അതിന് ഉപബോധസംജ്ഞ. ഉപപദ സപ്തമീസ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്തമ്യന്തമായ പദത്തിന് ഉപബോധസംജ്ഞ. സപ്തമ്യന്തമായ പദം എന്ന് പറയുമ്പോൾ എവിടെ? സപ്തമ്യന്ത പദങ്ങൾ ഒരുപാടുണ്ട്, അതിനെല്ലാത്തിനും ഉപബോധസംജ്ഞ വരുമോ? ഇല്ല. പിന്നെയോ? ഇത് ധാതോഹം എന്ന് പറയുന്ന അധികാര സൂത്രത്തിന്റെ അടുത്താണ് ഇതും വരുന്നത്. ഇതും അധികാരമാണ്. അപ്പൊ ഈ ധാത്വധികാരത്തിൽ, ധാത്വധികാരം ധാതോഹോ രേഖാച്ചോ ഹലാദേഹി ക്രിയാസമുഹാരേ യങ് അവിടെ ഒരു ധാതുണ്ട്. ധാതോഹോ കർമ്മണ സമാനകർത്തൃവാദ ഇച്ഛായം അവിടെ ഒരു ധാതുണ്ട്. ഇതിനോടൊന്നും ബന്ധമില്ലാത്ത 91-ാമത്തെ സൂത്രത്തിലെ ധാതോഹോ, അതിന്റെ അധികാരം. ആ അധികാരത്തിൽ വരുന്ന സപ്തമ്യന്ത പദങ്ങൾക്കെല്ലാം ഉപസംജ്ഞ വരും എന്ന് പറയുമ്പോൾ വ്യക്തമായി. അപ്പൊ ഈ ധാത്വധികാരത്തിലുള്ള സപ്തമ്യന്ത പദങ്ങൾക്കെല്ലാം ഉപബോധസംജ്ഞയാണ്. അപ്പൊ ഇവിടെ ഒരു സൂത്രം വന്നു. അത് ഈ സപ്തമ്യന്ത പദങ്ങൾ എവിടെയുള്ള സൂത്രങ്ങളിൽ? കർമ്മണി അൺ ഉടേതാണ് സപ്തമ്യന്തം. അപ്പൊ അതിന് ഉപസംജ്ഞയുണ്ട്. വീണ്ടും പ്രശ്നം വരും. ഇവിടെ കർമ്മണി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ കർമ്മ ശബ്ദത്തിനാണോ? അല്ല. അല്ല. അപ്പൊ അവിടെയും പിന്നെ എന്ത് ചെയ്യണം? കർമ്മ കാരകത്തെ പറയുന്ന ശബ്ദങ്ങൾ നൽകണം. എല്ലാം അണ്ടർസ്റ്റുഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ സൂത്രം ഇത്രയേ ഉള്ളൂ. അപ്പോ എന്താണ് സപ്തമ്യന്തമായ ശബ്ദങ്ങൾ? അത് പിന്നെ ഓരോടത്ത്. ഇപ്പോൾ ഉപസർഗം എന്ന് പറഞ്ഞാൽ ഉപസർഗ ശബ്ദത്തിനാണോ? അല്ല. ഉപസർഗ ശബ്ദത്തിനല്ല, പിന്നെയോ? ഉപസർഗ സപ്ഞയുള്ള അതിനെല്ലാം എന്തോരും ഉപസംജ്ഞ വരും. കർമ്മണി എന്ന് പറഞ്ഞാൽ കർമ്മകാരകത്തെക്കുറിച്ച് പറയുന്ന ശബ്ദങ്ങൾ എന്ത് സംജ്ഞ വരും? ഉപസംജ്ഞ. കാരകമെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുന്നതുകൊണ്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ടാണിത് അന്ന് ഇത് ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ്. ഇതെല്ലാമായിട്ട് ചുറ്റിപ്പണിഞ്ഞ് കിടക്കുന്ന ഒരു സൂത്രമാണ്. കാരകമായിട്ട് ബന്ധമുണ്ട്, സമാസമായിട്ട് ബന്ധമുണ്ട്, കൃതന്തമായിട്ട് ബന്ധമുണ്ട്. ഇത് മൂന്നിനെ കുറിച്ചും അറിവുള്ള ഒരാൾക്ക് മാത്രമേ എന്താ പറയുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഉള്ള ബോധം കൂടെ പോകും. ബോധം കെടുത്തുന്ന സാധനമാണ്. എന്തുവരുന്നു? തത്വവതം സപ്തമീസ്ഥം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായി. യുദ്ധാത്മധികാരത്തിൽ വരുന്ന സപ്തമ്യന്തമായ പദങ്ങൾ കൊണ്ട് എന്തിനാണോ പറയുന്നത് ആ ശബ്ദങ്ങൾക്കെല്ലാം ഉപസജ്ഞ. ഇതാണ് ആദ്യത്തെ വാക്യത്തിൻ്റെ അർത്ഥം. അതിവിടെയും വളച്ചു കിട്ടിയാ പറഞ്ഞിരിക്കുന്നു. വൃത്തിയിൽ നോക്കുക, സപ്തമ്യം ദേവതയെ കർമ്മണി ഇത്യാദോ. അതുകൊണ്ടാണ് നമ്മൾ ആ സൂത്രം വരെ വെയിറ്റ് ചെയ്തത് ഇത് വിശദീകരിക്കുക. ഇപ്പൊ കർമ്മണി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്താണ് കർമ്മണി. കർമ്മണ്യണ്ണം എന്ന് പറയുന്ന സൂത്രത്തിലെ കർമ്മണി എന്ന് പറയുന്ന ശബ്ദം. കർമ്മണി അങ്ങനെ സപ്തമ്യന്തേ കർമ്മണി, സപ്തമ്യന്തേ കർമ്മണി ഇത്യാദു വാച്യത്വന സ്ഥിതം കുംഭാതി. ഇതിപ്പം മനസ്സിലാവും കർമ്മണിയുടെ വാച്യമായി എന്ത് കുംഭാതി അല്ലേ. കർമ്മമായിട്ട് ഏതും വരാം, ഇവിടെ കുംഭാതി എന്ന് പറയാൻ കാരണം ഉദാഹരണം അതായതുകൊണ്ട്. കുംഭം കരോതി എന്ന ലൗകികഗ്രഹത്തിൽ ഇരിക്കുന്ന കുംഭം എന്ന് പറയുന്നത് കർമ്മണി എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ വാച്യമാണ്. അത് ഏത് ശബ്ദം വരാം. അതുകൊണ്ടിപ്പോൾ കർമ്മണി എന്ന് പറയുന്നുണ്ട് ഇന്ന ശബ്ദമേ എടുക്കാവുന്നില്ല. ഏതൊക്കെ ശബ്ദത്തെ കർമ്മമാക്കാമോ അതിനെല്ലാം കർമ്മണി എന്നുള്ളതുകൊണ്ട് എടുക്കാം. കുംഭാതി എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായി അർത്ഥം, വാച്യമൊന്നും പറയാം അർത്ഥം ഒന്നും പറയാം. പക്ഷെ അർത്ഥം കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് പറയുന്നു, തദ്വാചകം. അതിൻ്റെ വാചകമായ ശബ്ദം എന്ന് പറയുമ്പം ശരിക്കും എന്താവും, കർമ്മശബ്ദമല്ല പിന്നെയോ കുംഭശബ്ദം. കുംഭം പോലെ വരുന്ന ശബ്ദങ്ങളെല്ലാം ഉപപദസപ്ഞം സ്യാ, അതിനാണ് ഉപപദസപ്ഞ വരുന്നത്. ഇവിടെ കർമ്മണി എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണോ കുംഭത്തിന് ഉപസജ്ഞ വന്നു. അതുപോലെ ബാക്കിയുള്ള സ്ഥലത്ത് മനസ്സിലായി പോകുന്നു. അത് ഉപപദ സപ്തമീസ്തവന്റെ അർത്ഥമായി. ഇനി അടുത്ത് വരുന്ന ഏതാണ്, തത്ര. തത്ര എന്ന് പറയുന്നത് തസ്മിൻ എന്നർത്ഥം. തസ്മിൻ എന്ന് പറഞ്ഞാൽ തസ്മിൻ സതി എന്നർത്ഥം. തസ്മിൻ സതി എന്നർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം. തസ്മിൻ എന്ന് പറയുന്നത് കൊണ്ട് എന്തിനായിരിക്കും ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ കർമ്മണി അണ്ണെന്ന് പറയുന്ന സൂത്രത്തിലാണെങ്കിൽ കുംഭാദി ശബ്ദങ്ങൾ, ആ ശബ്ദങ്ങളെയാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഏതാണോ കർമ്മമായിരിക്കുന്നത്, ഈ കർമ്മം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം അവിടെ ഒരു ക്രിയ കാണും, ക്രിയയുടെ വാചകമായ ധാതു കാണും, ഇതൊക്കെ മനസ്സിലായി പോകണം. കുംഭം കരോതി, കരോതി വന്നപ്പോഴാണ് കുംഭം എന്തായത്, കർമ്മമായത്. അതൊക്കെ കാരകത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തസ്മിൻ സതി ഏവ ഇവിടെ പറയാണ് അതിരുന്നാൽ മാത്രമേ, ഏത് കർമ്മ ഈ സൂത്രത്തെ സംബന്ധിച്ച് പറയണം, സാമാന്യമായി പറയണം, ഒരു സൂത്രത്തിന് വേണ്ടി പറയുന്നതല്ല. അത്തരം ശബ്ദങ്ങൾ ഇരുന്നാൽ മാത്രമേ എന്നുവെച്ചാൽ ഉപദം ഇരുന്നാൽ മാത്രമേ നടക്കും. കാരണം അനുഭവസഞ്ജ കിട്ടിയല്ലോ, അനുഭവസഞ്ജ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഉപദം ഇരുന്നാൽ മാത്രമേ പക്ഷ്യമാണ് പ്രത്യേകിച്ച് ഇനി പറയാൻ പോകുന്ന പ്രത്യയങ്ങൾ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, ഒരു ശബ്ദത്തിന് ഉപബോധസഞ്ജ കിട്ടിക്കഴിഞ്ഞാൽ അവബോധമിരുന്നാൽ മാത്രമേ ധാതു നിന്ന് പ്രത്യേകം വരത്തുള്ളൂ. ഇതാണ് ഇതിന്റെ ചുരുക്കം. അപ്പൊ ഇതിൽ രണ്ട് കാര്യവും പറയണം. അപ്പോൾ പദം സപ്തമീസ്ഥം എന്നുള്ളത് കൊണ്ട് ഉപസഞ്ജ വിരിക്കുന്നു. അതിനോടൊപ്പം ഒരു നിയമം കൂടെ പറയണം. ഏതിനാണോ ഉപസഞ്ജ കിട്ടിയത് ആ ഉപബോധം ഇരുന്നാൽ മാത്രമേ ആ സൂത്രത്തിൽ വിരിക്കുന്ന പ്രത്യേകം വരത്തുള്ളൂ. കർമ്മണ്യണ്ണം എന്ന് പറയുന്ന സൂത്രപ്രകാരം അണ്ണു പ്രത്യേകം വരണമെങ്കിൽ കുംഭം പോലെയുള്ള ശബ്ദങ്ങൾ ഉപബോധമായിരുന്നാലേ ധാതു നിന്ന് പ്രത്യേകം വരും. ഈ രണ്ട് കാര്യങ്ങളാണ് തത്ര ഉപപദം സപ്തമീസ്ഥം എന്നൊരു സൂത്രം പറയും. ഒന്ന്, സപ്തമന്ദമായ ശബ്ദങ്ങളുടെ അർത്ഥത്തിൻ്റെ വാചകങ്ങളായിരിക്കുന്ന ശബ്ദങ്ങൾ. അങ്ങനെ വളച്ചു കെട്ടി പറയുന്നതിനും ഒന്നുണ്ട്. കാരണം സപ്തമ്യന്തം എന്ന് പറയുമ്പോൾ കർമ്മണിയാണ്. അതിൻ്റെ അർത്ഥത്തിൻ്റെ വാചകം എന്ന് പറയുമ്പോൾ കർമ്മമല്ല, വിനയോ. സപ്തമ്യന്ത പദം കർമ്മമാണ്. അതിൻ്റെ അർത്ഥത്തിൻ്റെ വാചകം എന്ന് പറയുമ്പം കുംഭാദി ശബ്ദങ്ങൾ, അത് കർമ്മം തന്നെ. അതുകൊണ്ടാണ് അങ്ങനെ വളച്ചു പറയുന്നത്. അല്ലാതെ സപ്തമ്യന്തം കർമ്മ, അതിൻ്റെ വാച്യം കർമ്മം, അതിൻ്റെ വാചകം കർമ്മ, അങ്ങനെ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് സപ്തമ്യന്തം കർമ്മമാണ്, അതിൻ്റെ വാച്യം എന്തുമാകാം കർമ്മങ്ങൾ, അതിൻ്റെ വാചകം കുംഭാദി കുംഭം ഘടം രഥം കരോതീതി രഥകാര, ഇങ്ങനെ ഏതുമാകാം. തൈലം കരോതീതി തൈലകാര, ഗൃഹം കരോതീതി ഗൃഹകാര, ഇതെല്ലാം എത്രയോ ശബ്ദങ്ങളൊന്നും. അപ്പോൾ അതൊന്ന്, അതിന് ഉപദേശം വരുന്നു. പിന്നെ ഉപദേശം ഇരുന്നാലേ ആ സൂത്രപ്രകാരം വിരിച്ച പ്രത്യേകം വരത്തുള്ളൂ. എന്ന് വെച്ചാൽ കേവല കൃത് ധാതുവിൽ നിന്ന് കർമ്മണ്യണ്ണം എന്നുള്ള സൂത്രപ്രകാരം അൺപ്രത്യം വരത്തില്ല. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഉദാഹരണം വച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം. ഈ രീതിയിലെ കാരഹന ശബ്ദം തനിയെ സിദ്ധിക്കില്ലല്ലോ. കാരകവും ഇതുമായിട്ട് എന്താ ബന്ധം? അല്ല, കുംഭത്തോട് ചേരുമ്പോൾ മാത്രമല്ല കുംഭകാരകണ്ടാകും. കുംഭകാരകയല്ല, കാര കാര കാരക്കാന്ന് വരത്തില്ല. കുംഭകാര വിസർഗം കുംഭകാര. ആ ഈ സൂത്രപ്രകാരം വരത്തില്ല. കാരശബ്ദം ഉണ്ടാക്കാം. ഈ സൂത്രപ്രകാരം കർമ്മണ്യെന്നുള്ള എന്നുള്ള സൂത്രപ്രകാരം കാരശബ്ദം ശ്രദ്ധിക്കില്ല. അല്ലാതെ വേണമെങ്കിൽ ഉണ്ടാക്കാം, അത് നമ്മൾ പഠിക്കും. അപ്പൊ ഇത് ഉപബോധസഞ്ജ വിധിച്ചു. ഇനി അടുത്താണ് ഉപബോധ സമാസത്തെ വിധിക്കുന്നത്. നമുക്ക് കർമ്മണ്യം എന്ന് പറയുന്ന സൂത്രത്തെ സംബന്ധിച്ച് രണ്ടും ആവശ്യമുണ്ട്. കുംഭശബ്ദത്തിന് ഉപബോധസഞ്ജ വരണം, വന്നുകഴിഞ്ഞാൽ പിന്നെ കുംഭം കരോതി എന്ന് വിഗ്രഹിക്കുന്നിടത്ത് സമാസം വരണം. രണ്ടും വേണം. എങ്ങനെ ഇപ്പോ ഇനി പറയാൻ പോകുന്ന പ്രത്യയങ്ങൾ വരുന്നു എന്ന് പറയുന്നല്ലോ. തത്രൈവ തസ്മിംശ സത്യേവ വക്ഷ്യമാണ പ്രത്യേക എന്ന് പറഞ്ഞല്ലോ. അത് സമാസമായിട്ട് ബന്ധമൊന്നുമില്ല അല്ലേ? സമാസമല്ല, കാരകത്തിൽ പറഞ്ഞില്ലേ? ആദോ ആദോ അനുപസർഗേക്കഹ ഗേഹേ. അവിടെ പിന്നെ ഒരു ധാതുവേ ഉള്ളൂ. ആദോ അനുപസർഗേക്കഹ ആദശ്ചുപസർഗേക്കഹ. ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്ത് ആ പ്രത്യയങ്ങൾ വിധിക്കുമ്പം അവിടെ സപ്തമ്യന്തം സപ്തമ്യം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് അതിൻ്റെ ആവശ്യം വരും. ഇതിന് ഈ സമാസപ്രകരണവുമായിട്ട് ബന്ധമില്ല. കാരണം നമുക്ക് സമാസം വിധിക്കുന്നത് രണ്ടാം അധ്യായത്തിൽ. നമ്മുടെ ഈ പറയുന്ന പ്രത്യയങ്ങളെല്ലാം വിധിക്കുന്ന മൂന്നല്ല, രണ്ട് രണ്ട് പ്രകരണമാണ്. പഠിപ്പിക്കും, പഠിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല എന്നേ ഉള്ളൂ. പഠിപ്പിക്കാറുണ്ട്, ഇവിടെ തന്നെ ഇത് പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണോ ഈ സിദ്ധാന്തകുമതി ഇത്രയധികം വിമർശിക്കുന്നത്? ചിലർ ആര്യസമാജികളൊക്കെ വിമർശിക്കുന്നത് ഇതുകൊണ്ടാണോ? അല്ല, അവര് വിമർശിക്കുന്ന പ്രക്രിയാക്രമത്തെ സ്വീകരിച്ചോണ്ട്. പ്രക്രിയാക്രമത്തെ സ്വീകരിക്കുമ്പം ഇങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വഴിയൊന്നുമില്ല. പിന്നെ ഒരു പ്രകരണത്തിൽ ബന്ധപ്പെട്ട സൂത്രങ്ങൾ ചേർക്കുക എന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് ബുദ്ധിമുട്ടിയവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടെന്താണ്, മനസ്സിലാകാതെ അവിടെ നിന്ന് തത്തുന്നത്. അപ്പം അത് വെച്ച് സാറിനെ പഠിപ്പിക്കുന്നവര് എന്തായാലും നമ്മൾ ബുദ്ധിമുട്ടി, ഇവനും കുറച്ച് ബുദ്ധിമുട്ടിട്ടെന്ന് വിചാരിക്കും. അതെല്ലാം നിരത്തി അങ്ങ് അടിക്കും. അപ്പം മനസ്സിലാകത്തില്ല. അപ്പം സാറിന് പറയുന്ന മറുപടി ഉണ്ടല്ലോ, എന്താണോ അതവിടെ ചിലവും മനസ്സിലായിക്കോളൂ. ശരിക്കും അവിടെ ചെന്നാലും മനസ്സിലാകത്തുള്ളൂ, അല്ല ഇവിടെ ഇത് മനസ്സിലാകത്തില്ല. പ്രയാസമാണ്. അപ്പൊ അവിടെ വേറെ പ്രശ്നം വരും. കൃതന്തം മുഴുവൻ പഠിപ്പിച്ചിട്ട് സമാസം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കൃതന്തത്തിൽ സമാസം ആവശ്യമുള്ളടത്ത് എന്ത് ചെയ്യും? കൃതന്ത പ്രക്രിയയിൽ സമാസം ആവശ്യമുള്ളടത്ത് എന്ത് ചെയ്യും? അവിടെ സമാസം വേണ്ടേ? സമാസം എല്ലാം പഠിച്ചിട്ട് കൃതന്തം പോയാൽ ഇവിടെ സമാസത്തിൽ കൃതന്തം വേണ്ടടുത്ത് എന്ത് ചെയ്യും? ഇതിങ്ങനെ എല്ലാം കുരുങ്ങി കിടക്കുകയാണ്. അപ്പോ ഇത് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യേണ്ടി വരും. ഹലോ, സിദ്ധാന്തമതിയിൽ അല്ല, സമാസത്തിൽ തന്നെ ഇത് കൊടുത്തിരിക്കുന്നു. ബോധമതിങ് എന്ന് പറയുന്നത് സമാസത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതന്നെ ഈ സൂത്രം അവിടെയും കൊടുത്തിരിക്കുന്നത് സമാസത്തിൽ തന്നെ. പക്ഷേ കൃതന്തം പഠിക്കുന്നിടത്ത് തന്നെ അവിടെ സമാസവും ചെയ്യണം. നടക്കുന്ന കാര്യമാണോ? കാരണം അവിടെ കൃതന്തം പഠിക്കുന്നിടത്ത് സമാസം ചെയ്യണമെന്ന് വെച്ചാൽ ലൗകിക വിഗ്രഹം അലൗകിക വിഗ്രഹം എല്ലാം തിരിച്ചറിയണം, സ്വപ്പ് ലോപിക്കുന്നത് അറിയണം. എങ്ങനെ നടക്കും? അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് പഠിച്ചാലേ മനസ്സിലാവും. അതുകൊണ്ടാണ് അതവിടെ വിട്ടതെന്ന്. വിട്ടിട്ട് ഇതിന് ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് തൊടാതിരുന്ന ശല്യമില്ലല്ലോ. തൊട്ട് നാശമാക്കുന്നതിന് നല്ല തൊടാതിരുന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ തന്നെ അത് രണ്ടും കൂടെ ബന്ധപ്പെടുത്തി ചിന്തിച്ചാലേ ശരിക്കും മനസ്സിലാകത്തുള്ളൂ. പെട്ടെന്ന് ചിലപ്പോൾ ഒരാൾക്ക് കേട്ടാൽ മനസ്സിലായെന്ന് വരത്തില്ല. ഇങ്ങനെ ചില പ്രക്രിയകളൊക്കെ കുറച്ച് സങ്കീർണമായിട്ടാണ്, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് സമാസത്തിന് വേണ്ടിയാണ്. ഉപസന്നെ വിധിച്ചിരിക്കുന്നത് സമാസം ചെയ്യാൻ വേണ്ടി മാത്രം. എന്തുകൊണ്ട് അടുത്ത ഈ സൂത്രത്തിൽ എൻ്റെ ആവശ്യമുണ്ട്? ഇത് ഉപവതം അതിങ് ഇവിടെ എൻ്റെ ആവശ്യമുണ്ട്. അടുത്ത് അതിനുവേണ്ടി മാത്രമാണ് ഉപവസങ്ങൾ. പിന്നെ ഉപവതം കൊണ്ട് സമാസവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സംഭവിക്കാം. പക്ഷെ പ്രധാനമായിട്ടും എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഉപവതം അതിങ് എന്ന് പറയുന്ന സൂത്രപ്രകാരം സമാസത്തിന് വേണ്ടി തന്നെയാണ്. അതിന് മുമ്പാണ് അല്ല, അത് സപ്ന പ്രത്യേകം പ്രകരണമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അഷ്ടാധ്യായിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരുമിച്ച് മനസ്സിരുന്നിട്ട് പരസ്പരം കൂട്ടിച്ചേർക്കുകയല്ലേ ചെയ്യുന്നു. ഒന്നാം അധ്യായത്തിലെ ഒന്നാം പാദത്തിലെ സൂത്രവും എട്ടാം അധ്യായത്തിലെ അവസാനത്തെ പാദ സൂത്രവും തമ്മിലും ബന്ധം കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കേണ്ടി വരും. അവിടെ പൂർവാപരം സപ്നകളെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല. ഒന്നാം അധ്യായത്തിന് കൂടുതൽ സപ്നകളാണ്, പക്ഷെ അതിൻ്റെയൊക്കെ ഉപയോഗം വരുന്ന എവിടെ? പിന്നീട്. എന്നാൽ പിന്നീട് സപ്നകൾ വരും. അത് ഒരു വളരെ സങ്കീർണമായ ഒരു രീതിയല്ലേ. പിന്നെ ഭട്ടോജ്യോതിഷരും മറ്റും നോക്കുമ്പോൾ ഇതിവിടെ അല്ല, എവിടെ ചേർക്കാനോ? പഠിക്കുന്നവരവരെ എവിടെ ചേർത്താലും പ്രശ്നമാണ്. ഇനി ഇതിവിടെ ചേർത്തില്ലെന്നിരിക്കട്ടെ, ഇതുകൊണ്ടൊന്ന് കൃതന്തത്തിൽ ചേർത്താൽ അവിടെ പ്രശ്നം തീരും. പുസ്തകം എഴുതുന്നവർക്ക് ഇവിടെയെങ്കിലും ചേർത്തേ പറ്റൂ, അതുകൊണ്ട് ഇവിടെ ചേർത്തു. പക്ഷെ മൊത്തത്തിലുള്ള ക്രമം നോക്കുമ്പോൾ സിദ്ധാന്തോതിയാണ് മെച്ചം. ഉപപദം അതി അടുത്തെന്ത് പറയുന്നു? ഉപപദം സുബന്ധം സമർത്ഥേന നിത്യസമസ്യതി. സമർത്ഥ പദവിധി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് പറയുന്നു ഉപപദം സുബന്ധം, ഉപപദമായ സുബന്ധം സമർത്ഥേന നിത്യസമസ്യത. നിത്യസമാസമാണ്, നിത്യസമാസത്തിന്റെ പ്രത്യേകത എന്താണ്? യോഗ്യത ഇല്ലെന്നല്ല, ആ അസ്വപദ വിഗ്രഹമായിരിക്കും. ഇവിടെ അങ്ങനെയാണ്, ഇവിടെ വിഗ്രഹിക്കുന്ന എങ്ങനെ? കുംഭം കരോതി, കരോതി തിങ്ങന്തം, കുംഭം സുബന്ധം സമാസം വരാൻ പാടില്ല. എന്തുകൊണ്ട്? സുപ് സുപ. പക്ഷെ അങ്ങനെ വിഗ്രഹിച്ചാലും സമാസം പറഞ്ഞു. ഇപ്പൊ ലൗക വിഗ്രഹം കേൾക്കുമ്പോൾ ഒരാൾക്ക് തോന്നുന്നു ഇതെന്താ കുംഭവും കരോതിയുമായിട്ടാണോ സമാസം എന്ന് സംശയം തോന്നും. കാരണം വിഗ്രഹിച്ചിരിക്കുന്ന അങ്ങനെയാണ് കുംഭം കരോതി. പക്ഷെ നിത്യസമാസമാണ് വിഗ്രഹിക്കുന്നതിന് ദോഷം. വ്യാകരണത്തെ സംബന്ധിച്ച് ഈ പറയുന്ന എല്ലാ പ്രകരണങ്ങളും നമ്മുടെ മനസ്സിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു പ്രക്രിയ പൂർത്തിയാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ പറയും ഹൃദയ വിശാലത എന്നൊക്കെ പറയും. ശരിക്കും വേണ്ട വ്യാകരണത്തിലാണ് എത്രമാത്രം വിശാലമാകാം അത്രയും നല്ലത്. അല്ല ഈ സാറിന് നമ്മൾ പറയുമല്ലോ വെറുതെ വിശാലം, അതിലൊക്കെ വിശാലമായാലേ പറ്റുന്നു. ഇതെല്ലാം അവിടെ ഇരിക്കണ്ടേ? എല്ലാ പ്രക്രിയകളും ഇരിക്കാനുള്ള വിശാലത ഉണ്ടായാലേ പറ്റും. ഇതൊന്ന് കയറുമ്പോൾ മറ്റൊന്ന് ചാടിപ്പോ. നമ്മുടെയൊക്കെ ഹൃദയം കൊണ്ട് കുഴപ്പം അതാണ്. ഒന്ന് കയറി വരുമ്പോൾ മറ്റത് പോയി, അതിനെ പിടിച്ചു നോക്കുമ്പോൾ ഇത് പോയി, തവളയെ പിടിച്ച് ചിരട്ടയ്ക്കകത്ത് ഇടും പോലെയാണ്. ഒന്നേ ഇടാൻ പറ്റും, രണ്ടാമത് ഇടുമ്പോൾ ആദ്യത്തത് പോയി. അപ്പൊ ഇവിടെ സംശയം തോന്നുന്ന ഒന്നാണ് കുംഭം കരോതി. എന്താ കുംഭശബ്ദവും തികന്തുമായിട്ട് സമാസം വരുമോ? അതിന് സമാനം അടുത്ത് പറയുന്ന എന്താണോ? അതിങ്ങന്തശ്ചയം സമാസഃ. ഇത് തിങ്ങന്തമല്ല, ഇത് സമാസം എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇവിടെ സമാസം നടക്കുന്നത് അലോകിയ വിഗ്രഹത്തിലാണ്, ആണ് എന്റെ താല്പര്യം. ലോകേ പ്രയോഗ അനർഹം, അതാണെന്ത് അലോകിയ വിഗ്രഹം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വ്യാഖ്യാനത്തിനും കൊടുത്തിട്ടുണ്ട്. ലോകത്തിൽ പ്രയോഗിക്കാൻ പറ്റാത്തതാണ്, പ്രക്രിയയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ ആ സംശയം മാറി. അതായത് സൂത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ തിങ് തിങ്ന്ന് പറഞ്ഞാൽ എന്തർത്ഥം കൊടുക്കണം? തിങ്ങന്തം. അതിന്റെ അർത്ഥമാണ് പറഞ്ഞ ആ തിങ്, ആ തിങ്ങന്തസ്ഥ അയം സമാസ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അതിന്റെ പ്രയോജനമൊക്കെ ഇനി വരും, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇനി ഇനി കൃതന്ധത്തിൽ വരുമ്പോഴാണ് അതിന്റെ പ്രയോജനം മനസ്സിലാകുന്നത്. തൽക്കാലം നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഇത് നമുക്കിവിടെ ഉപയോഗമുള്ള ഭാഗം മാത്രം നോക്കിപ്പോകാം. കുംഭം കരോതീരി കുംഭകാര ലൗകിക വിഗ്രഹത്തെ കാണിച്ചിരിക്കുന്നു ഇവിടെ. ഇഹ കുംഭ ആസ്കാരയിത്തി അലൗകികം പ്രക്രിയ വാക്യം വ്യക്തമായി പറയുന്നുണ്ട്. അതിം കിം മാ ഭവാൻ ഭൂത് മാങ്ങിലും ഇതി സപ്തമി നിർദ്ദേശ മാങ് ഉപപദം അതിം ഗ്രഹണം ജ്ഞാപയതി സുപായിത്യേത നേഹ അനുവർത്തതേ ഇതി പുറസൂത്രേഭി യതിഗ്രഹണം പൃഥക്കൃത്യ അതിഗ്രഹണം തത്ര അപകർഷ്യത്തെ. ഇതൊക്കെ നമുക്കിവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് സമാസവുമായി ബന്ധപ്പെടുത്തിയാണ്. സമാസത്തിലെ ചില പ്രത്യേകതകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അതിന് കൃതന്ധമായിട്ട് ബന്ധമില്ല, കൃതന്ധമായിട്ട് ഇത്രയേ ഉള്ളൂ. എന്താണ് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പം കുഴഞ്ഞു പോകരുത്. കൃതന്ധത്തിൽ ഇത്രയേ ഉള്ളൂ, കർമ്മബോധയിരിക്കുമ്പോൾ ധാതുവിൽ നിന്ന് അണ്ണു വരും, ഇത്ര അവിടുത്തെ ജോലി കഴിഞ്ഞു, അത്രയും അവിടെ നിന്ന് മനസ്സിലാക്കണം. ബാക്കി പറയുന്നെല്ലാം സമാസത്തിലെ കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ അലോകിയ വിഗ്രഹം കുംഭ ങസ്കാര, ഇവിടെ കുംഭം കരോതി എന്ന് പറയുന്നത് കുംഭം എന്താണ്? ദ്വിതീയാണ്. അപ്പൊ വിഗ്രഹിക്കുന്ന എങ്ങനെ വിഗ്രഹിക്കും? കുംഭ അം. പക്ഷെ അങ്ങനെ പാടില്ല, എന്തുകൊണ്ട്? കൃ എന്ന് പറയുന്ന ധാതുവിൽ നിന്നോ അണ്ണ് പ്രത്യേകം വന്ന് കാര എന്ന് പറയുമ്പോൾ അതെന്തായി? കൃതന്ധമായി. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഏത് പഠിക്കണം? കാരക പ്രക്രിയ എന്നെ മനസ്സിലാവും. കുംഭശബ്ദത്തിൽ നിന്ന് അണ്ണ് വന്ന് കാര എന്ന് പറയുന്നു. അണ്ണ് വരണമെന്ന് അറിയണമെങ്കിൽ എവിടെ പോകണം? കൃതന്ധത്തിൽ. ഇനി കാര വന്നു കഴിഞ്ഞാൽ പൂർവത്തിലിരിക്കുന്ന കുംഭശബ്ദം കർമ്മം ഷഷ്ടിയാവും, കർമ്മണി ഷഷ്ടി. ഏതാണ് അതിന് കാരക പ്രക്രിയ? എന്താണ് കർത്തൃകർമ്മണോഹോ കൃതി? കർത്താവിനും കർമ്മത്തിനും കൃതന്ധത്തിന്റെ യോഗത്തിൽ ഷഷ്ടി വരും. കൃഷ്ണസി കൃതി ജഗത കർത്ത, ഉദാഹരണങ്ങൾ ഓർമ്മയുണ്ട്? അതാണ് അത് നേരത്തെ പിടിച്ചത്. അപ്പോ കാരകവും ഇനി ഓർത്തിരിക്കുന്നു. കർത്താവിന് കർമ്മത്തിന് എന്തുവരും? ഷഷ്ടി വരും. അതിനാണ് കർത്തരി ഷഷ്ടി കർമ്മണി ഷഷ്ടി എന്ന് പറയുന്നത്. എപ്പോ? കൃതന്ധത്തോട് അന്വയിക്കുമ്പോൾ. ഇവിടെ ഇപ്പൊ കൃതന്ധം വന്നു കഴിഞ്ഞു, കർമ്മണി എണ്ണ വന്നപ്പോ എന്തായി? കാര കൃതന്ധമായി. ഇപ്പൊ പൂർവത്തിൽ എന്തായി? ഷഷ്ടിയായി. ഇപ്പൊ ലൗകിക വിഗ്രഹം എന്ന് പറയുമ്പോൾ അവിടെ കൃതന്ധമില്ല, ഉണ്ടോ? കുംഭം കരോതി എന്ന് പറയുമ്പോൾ കൃതന്ധമുണ്ടോ? അപ്പൊ അവിടെ കുംഭത്തിന് കർമ്മസഞ്ജയാണ്. പക്ഷേ കുംഭകാര എന്ന് വന്നപ്പോഴോ, കുംഭകാര എന്ന് പറയുമ്പോഴോ കൃദന്തം വന്നു കാര. അപ്പൊ പൂർവ്വത്തിലെ കുംഭം എന്തായി? ഷഷ്ടി. അപ്പൊ അലോകിയ ഗുരു എങ്ങനെ വരും? കുംഭാംഗസ്കാര. ഇത് ലഘുസിദ്ധാന്തമതി പഠിക്കുന്ന സമയത്ത് 100 തവണ പറഞ്ഞാലും മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട്? ലഘുസിദ്ധാന്തമതിയിൽ കാരക പ്രക്രിയ കുറച്ചേ ഉള്ളൂ. മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പോൾ രണ്ട് ആയി. ഒന്ന്, ലൗകിക ഗ്രഹത്തിൽ കുംഭം കർമ്മമായി, അലോക ഗ്രഹത്തിൽ അത് തന്നെ എന്തായി? കർമ്മണി ഷഷ്ടിയായി. അപ്പോൾ ഒരിക്കലും കുംഭ അം കാര എന്ന് വിഗ്രഹിക്കാൻ പറ്റില്ല. കുംഭങ്ങസ് കാര എന്നു പറഞ്ഞു. അപ്പൊ കൃതിൽ നിന്ന് അണ്ണു വന്നു, കാരയായി കുംഭ ങ്ങസ് കാര. അവിടെ വരുന്ന ഉപപദം അതിങ്. തിങ്ങന്ത ഭിന്നമായിട്ടുള്ളതുമായിട്ട് ഉപപദത്തിന് സമാസം വരുന്നു. സ്വാമി കാര എന്നുള്ളൊരു വാക്കുണ്ടെന്ന് സ്വാമി പറഞ്ഞല്ലോ. വേറൊരു പ്രക്രിയ വെച്ച് കാര എന്ന് ചിന്തിക്കാമല്ലോ. അത് വെച്ച് ഇവിടെ സമാസം ചെയ്യാൻ പാടില്ല. ചെയ്യാം. അപ്പൊ കുംഭത്തി കാരഹ. അങ്ങനെ ചെയ്യാം. കാര എന്ന് പറയുന്ന ഇപ്പൊ കഞ്ഞ് പ്രത്യേകം വന്നു കഴിഞ്ഞാൽ ഏതിൽ നിന്നും ഉണ്ടാക്കാം. പക്ഷെ അവിടെയൊക്കെ സമാസത്തില് അസമർത്ഥ സമാസം എന്നൊക്കെയുള്ള ദോഷങ്ങളൊക്കെ പറയാം. അതിനെക്കുറിച്ച് ഇവിടെ പറയും. പല ശബ്ദങ്ങളുമുണ്ട്. ജലധര എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഇവിടെ മുഴുത്ത് തന്നെ അതിനെക്കുറിച്ച് പറയും. പക്ഷെ ഇങ്ങനെ വിഗ്രഹിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. കുംഭം കരോതീരി കുംഭകാരഹ എന്ന് വിഗ്രഹിക്കാൻ പറ്റില്ല. കർത്തരി പ്രത്യം വരണ്ടേ? കർത്തരി അത് വരണ്ടേ? കഞ്ഞ് ധാതുവിൽ നിന്ന് അല്ലാതെ വന്നാൽ ഭാവാർത്ഥത്തിൽ വരും. ഭാവേ കഞ്ഞ്. കാരഹ എന്ന് വെച്ചാൽ എന്താവും? കരണം എന്നാവും. അതൊക്കെ പിന്നെ കോംപ്ലിക്കേഷനാണ്. ഇവിടെ എന്ത് വരുന്നു? കുംഭ അസ്കാര ഇതി അലൗകികം പ്രക്രിയാവാക്യം. ഇനി എളുപ്പമാണ്. എന്തുകൊണ്ട്? കുംഭ അസ്കാര ഉപോധം അതിങ്ങി, ഉപോധത്തിന് അതിങ്ങന്തമായി കാര, അതുമായിട്ട് സമാസം വരുന്നു. സുപ്പ് ലോപിച്ചു. കുംഭകാര പ്രാതിസഞ്ജ സ്വാതുത്വത്തെ സുവന്നു കുംഭകാര. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? കൃദന്തം കാരകം സമാസം മൂന്നും കൂടെ യോജിക്കുമ്പം കുംഭകാര എന്ന് വരും. അപ്പോൾ അലോ ഇവരെ അങ്ങനെ കുംഭ ങ്ങസ് കാര ഇല്ല. അതിനി പ്രത്യേക നിയമം ഒന്നുകൂടെ പഠിക്കണം. ഗതികാരക ഉപപദാനാം കൃതിസഭ കൃദ്ഭിസഹ സമാസവദർശനം പ്രാക് സുബുത്പത്തേ. അടുത്ത് വരും. കേട്ടിട്ടുണ്ടോ? അടുത്ത് വരും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സമാസം വരുന്നത് സു വരുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം. എന്നുവെച്ചാൽ ഭാവിയിൽ വരാൻ പോകുന്ന സൂനെ മനസ്സിൽ നല്ലവണ്ണം ധ്യാനിച്ചുകൊണ്ട് സമാസം ചെയ്തേക്കണം. അതാണ് ഗതി കാരക ഉപപദാനാം കൃദ്ഭിഹി. നിങ്ങളുടെ പുസ്തകത്തിൽ അടുത്ത പേരുണ്ട്. സഹ സമാസവചനം പ്രാഗ് സുബുത്പത്തേ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. എന്താണ് കാര അസു ഇല്ലാതെ എങ്ങനെ വരും? കാരണം സുബന്ധം സുബന്ധേന സമസ്യത. ഇവിടെ പൂർവത്തിൽ ശരിയായി കുംഭങ്ങ സുബന്ധം, അവിടെ എങ്കിലും കാര്യമുള്ളൂ. സുബന്ധമില്ലാതെ എങ്ങനെ സമാസം? കുഴപ്പമില്ല, ഭാവിയിൽ വരാൻ പോകുന്ന സുബന്ധത്തെ ധ്യാനിക്കുക, ധ്യാനിച്ചുകൊണ്ട് പാണിനിയും കൂടെ ധ്യാനിക്കുക. എന്തൊക്കെയാണ് ചെയ്തു വച്ചിരിക്കുന്നത്? ആത്മവിശ്വാസത്തോടുകൂടി സമാസം ചെയ്യുക. കുംഭകാരം ശ്രദ്ധിച്ചാൽ പോരെ? സു വേണം എന്നെന്താ ഇത്ര വലിയ നിർബന്ധം? പക്ഷേ പാണിനി സൂത്രം എഴുതിയപ്പം പാണിനി കുംഭകാര സു എന്നൊക്കെ തന്നെ മനസ്സിൽ കരുതിയത്. പക്ഷെ മുനീന യഥോത്തരം പ്രാമാണ്യം എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിന് ചില തകരാറുകൾ കണ്ടുപിടിച്ചവര് പിന്നീട് വന്ന വ്യാഖ്യാതാക്കളോ വാർത്തകാരനോ കണ്ടുപിടിച്ചത്. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടൊരു അവരൊരു നിയമം ഉണ്ടാക്കി. ആ ദോഷം എന്താണെന്ന് ഇനി പറയും. സുബന്ധം വന്നതിന് ശേഷം സമാസം ചെയ്യാൻ പാടില്ല, അതിന് മുമ്പ് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വേറെ പല കച്ചബി തുടങ്ങിയ ശബ്ദങ്ങൾ ശ്രദ്ധിക്കാതെ. കച്ചേപിപതീരി കച്ചബി, കച്ചോന്ന് വെച്ചാൽ തീരം. അതിലിരുന്ന് വെള്ളം കുടിക്കുന്നത് അവര് ആരാണ്? ഇത്രയും ശ്ലോകങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന ആളിന് കച്ചപ്പം അറിയത്തില്ലേ? അന്നാ പിന്നെ കച്ചപ്പി അവന്റെ ഭാര്യ. അത് സ്വപ്ന ഒരു പേര്, അല്ലെങ്കിൽ അത് സരസ്വതിയുടെ വീണ മാത്രം. അത് തന്നെ, അതൊരു പേര് സ്വപ്ന. സരസ്വതി വീണ എന്നല്ല, ഇപ്പൊ ഞാനൊരു വീണ ഉണ്ടാക്കിയിട്ട് കച്ചപ്പി എന്നങ്ങ് പേരിട്ട് കഴിഞ്ഞാൽ ആർക്കും തടയാൻ പറ്റുമോ? സരസ്വതി എന്ന് പറയുന്ന പേരെന്താ? സരസ്വതിക്ക് മാത്രമാണ് ഈ ലോകത്തുള്ള എത്ര, ഞാൻ പറയുന്നില്ല, ആൾക്കാർക്കുണ്ട് സരസ്വതി. പേരിൽ പേരാർക്കും എവിടെയും പ്രയോഗിക്കുക, അതെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കച്ചത്തിലിരുന്നു കൊണ്ട് വെള്ളം കുടിച്ചത് കൊണ്ട് പേര് കിട്ടിയ ആളാരാണ്? കച്ചപ്പം. അവൻ്റെ എല്ലാ ഭാര്യമാരുടെയും പേര് കച്ചബി എന്നാണ്. ആ രൂപം ശ്രദ്ധിക്കാതെ പോകും. അത് ആ ഒരു പ്രശ്നം ഇനിയും ചർച്ച ചെയ്യും. തൽക്കാലം ഇത് രണ്ടും മൂന്നും മനസ്സിലാകുക, അല്ല നാലും. ഒന്ന് തത്ര ഉപത സപ്തമീസം ഉപതമതി കർമ്മണ്യണ് കടത്തർകർമ്മണവോ കറക്കി. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി പറയുന്നത് മനസ്സിലാകും.